ആനന്ദ ഏവ അസ്ഥിഭാതി നാന്യഹ കസ്തി അതോ അഖിലം. ആനന്ദഹനം അന്യത്ന വിനാ ആനന്ദേന വിദ്യതേ. ആനന്ദ ഏവ അസ്തി ആനന്ദം തന്നെയാണ് അസ്തിത്വം. അസ്ഥി എന്ന് പറയുന്നത് ക്രിയാരൂപമല്ല, ക്രിയാപ്രതിരൂപമാണ്. ക്രിയ പോലെ തോന്നും, പക്ഷെ ക്രിയയല്ല. അതുകൊണ്ട് അസ്ഥിയുടെ അർത്ഥം അസ്തിത്വം. ആനന്ദ ഏവ അസ്ഥി എന്ന് വെച്ചാൽ ആനന്ദം തന്നെയാണ് അസ്തിത്വം. അതുപോലെ തന്നെ ആനന്ദ ഏവ ഭാതി, ഇവിടെയും ഭാതി എന്ന് പറയുന്നത് ക്രിയാരൂപമാണ്, ക്രിയാപ്രതിരൂപമാണ്. ക്രിയ പോലെ തോന്നും, പക്ഷെ ക്രിയ വ്യാഖ്യാനങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ക്രിയാരൂപമായിട്ടാണ്. ഭാഷയിൽ ശരിക്കുള്ള പരിചയമില്ലാത്തതാണ്. സംസ്കൃതത്തിൽ ഭാതി എന്ന് വെച്ചാൽ എന്താണ്? ജ്ഞാനം. ആനന്ദം തന്നെയാണ് ജ്ഞാനം. അപ്പൊ ആനന്ദം തന്നെയാണ് അസ്തിത്വം, ആനന്ദം തന്നെയാണ് സത്. നേരത്തെ പറഞ്ഞാണ് ചിത്ത്. ചിത്തം എന്ന് വെച്ചാൽ ജ്ഞാനം. ആനന്ദ ഏവ അസ്ഥി ആനന്ദം തന്നെയാണ് അസ്തിത്വം. ഉണ്മ ആനന്ദം തന്നെയാണ് ആനന്ദേവ ഭാവി ആനന്ദം തന്നെയാണ് ചിത്. ആനന്ദം അസ്ഥി അത് ഭാവി അതൊന്ന് തന്നെ. അതൊന്ന് തന്നെ മൂന്ന് ഒന്ന് തന്നെ അതൊന്ന് തന്നെ താൻ രണ്ടിടത്തോട്ട് തന്നെ മൂന്ന് ഒന്ന് തന്നെയാണ്. ആ ഒന്ന് തന്നെയാണ് ഞാൻ. ഞാൻ ആനന്ദമാണ്, ഞാൻ ചിത്താണ്, ഞാൻ അസ്തിത്വമാണ്. ഈ മൂന്ന് ഒന്ന് തന്നെ. അത് ആശയം തന്നെ ഇവിടെയുണ്ട്. മലയാളത്തിൽ പറഞ്ഞുകൂടാ, സംസ്കൃതത്തിൽ പറയും. ഇവിടെ ഞാനെന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. ആനന്ദം തന്നെയാണ്. നേരത്തെ ചിത്തിന് പ്രാധാന്യം കൊടുത്തു പറഞ്ഞു. ആനന്ദത്തിന് പ്രാധാന്യം കൊടുത്തു പറയുന്നു. ഇതും അപവദിക്കാൻ വേണ്ടി തന്നെയാണ്, താല്പര്യം തന്നെയാണ്. ആനന്ദം തന്നെയാണ് അസ്തിത്വം, ആനന്ദം തന്നെയാണ് ജ്ഞാനം. അപ്പോൾ ആനന്ദം അസ്തിത്വം ജ്ഞാനം ആനന്ദം അസ്ഥി അത് ഭാവി, ഇത് മൂന്നും ഒന്ന് തന്നെ എന്ന് പറഞ്ഞു. അന്യഹ കശ്ചിത് ന വിദ്യതേ, ഈ മൂന്നിൽ നിന്ന് അന്യമായി, മൂന്നിൽ നിന്നും അന്യം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തെയാണ്. അന്യക്കസ്റ്റ് അന്യമായ ഒന്ന് എന്ന് വെച്ചാൽ പ്രപഞ്ചം എന്ന വിദ്യത ഇല്ല, അപവാദം ഒന്ന് പ്രപഞ്ചത്തെ ഇവിടെ നിഷേധിച്ചു. ഇതും അപവാദം, അപവാദം നിഷേധം, പ്രപഞ്ചത്തെ നിഷേധിച്ചു. അച്ഛന്ന വിദ്യ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു, സച്ചിദാനന്ദം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ അതില് ചിത്തും സത്തും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ചിത്തം എന്ന് വെച്ചാൽ അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ അറിവെന്ന് പറയുന്നത് ഏത് സമയവും സത്തിനോട് ചേർന്നേ ഇരിക്കും. എന്തുകൊണ്ട്? അറിവിനെ നമ്മൾ അറിയുമ്പോൾ അറിവ് ഉണ്ടെന്ന് അറിയുന്നു, അറിവുണ്ട്. തന്നെ കുറിച്ച് അറിയുമ്പോൾ അഹം അസ്മി ഞാനുണ്ട്. എവിടെ അറിവിനെ അറിഞ്ഞാലും ഉണ്മയോട് ചേർത്ത് ഞാൻ അറിയാൻ പറ്റും. അപ്പോൾ അറിവും പിരിക്കാൻ പറ്റും, നമുക്ക് അറിവിൽ നിന്നും അസ്തിത്വത്തെ പിരിക്കാൻ പറ്റും. അനുഭവം അങ്ങനെയാണ്, അറിവുണ്ട്. അറിവനുഭവം അതാണ് പറഞ്ഞത്. ചിതേവൻ നാന്യതാഭാവി, ചിത്ത് തന്നെയാണ് അനുഭവരൂപത്തിൽ നിലനിൽക്കുന്നത്. നമ്മൾ പറയുന്ന എന്താണ്? അനുഭവരൂപത്തിൽ നിലനിൽക്കുന്നു. അനുഭവരൂപത്തിൽ എന്ന് പറയുമ്പോൾ അത് ചിത്താണ്, നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ സത്താണ്. അനുഭവരൂപത്തിൽ നിലനിൽക്കുന്നു സത്തും ചിത്തും രണ്ടും ഒന്നാണ്. നിലനിൽപ്പെന്ന് പറഞ്ഞാൽ ചിത്ത് സത്വം, അനുഭവം എന്ന് പറയുന്നത് ചിത്തം. നമ്മുടെ പ്രപഞ്ചാനുഭവം ഇങ്ങനെയാണ്, സത്തും ചിത്തും ചേർന്നേ നമുക്ക് അനുഭവിക്കും, പിരിക്കാൻ പറ്റില്ല. അറിവിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ അറിയുമ്പോഴും അങ്ങനെ തന്നെ ഞാൻ ഉണ്ട്, ഞാൻ എന്ന് പറയുന്ന അറിവാണ്. അഹന്തയുടെ രൂപത്തിലാണെങ്കിലും അത് അറിവാണ്, അത് ഉണ്ട് എന്ന് പറയുന്നു. ഇനി പ്രപഞ്ചത്തെ അറിയുമ്പോഴോ? പ്രപഞ്ചത്തെ അറിയുമ്പോഴും, പ്രപഞ്ചത്തെ അറിയുമ്പോൾ ഇവിടെ പറയും ഗുരു എന്നെ പറയും, ഭാനവൃത്തിയിലൂടെ അറിയുന്നു വെച്ചാൽ ഇതം വൃത്തിയിലൂടെയാണ് പ്രപഞ്ചത്തെ അറിയുന്നത്. ഇത് ഇത് ഇത് ഇത് ഇങ്ങനെ അറിയുന്നു. ഇത് ശരീരമാണ്, ഇത് ഭൂമിയാണ്, ഇത് വായുവാണ്, ഇത് ആകാശമാണ്, ഇത് പ്രപഞ്ചമാണ്, ഇത് മനുഷ്യനാണ്, ഇത് മൃഗമാണ്. അങ്ങനെ ഇതം എന്ന് പറയുന്ന വൃത്തിയിലൂടെ, വൃത്തി എന്ന് വെച്ചാൽ അനുഭവം, ഇതം എന്ന് പറയുന്ന അനുഭവത്തിലൂടെ നമ്മൾ അറിയുന്നത് പുറത്തു വന്നു വരുന്നു. ഇതാണ് ആണ് ആണ് എന്ന് പറയുന്ന അസ്തിത്വത്തെ പറയുന്നു. അപ്പൊ അറിവിനെയും അസ്തിത്വത്തോട് ചേർത്തേ നമുക്കറിയാൻ പറ്റും. പ്രപഞ്ചത്തെയും അറിവും അസ്തിത്വമായിട്ട് ചേർത്തേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പുസ്തകമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഇതം എന്ന് പറയുന്ന അറിവിലൂടെ പുസ്തകത്തിന്റെ അസ്തിത്വത്തെ അറിയുന്നു. അപ്പൊ പ്രപഞ്ചത്തെ അറിയുമ്പോഴും അറിവും അസ്തിത്വവും ചേർത്തേ മനസ്സിലാക്കണം. ഇതൊക്കെ അദ്വൈതിയുടെ പ്രക്രിയയാണ്. ഗുരു മാത്രം പറയുന്നതല്ല, അദ്വൈതികളെല്ലാം പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അറിയുമ്പോൾ അഹംവൃത്തിയിലൂടെ അറിവും അസ്തിത്വവും ചേർത്തറിയുന്നു. അങ്ങനൊരു മാറ്റമല്ല ഒരിടത്തും. പ്രപഞ്ചത്തെ അറിയുമ്പോൾ ഇതം വൃത്തിയിലൂടെ അറിവിനെയും അസ്തിത്വത്തെയും ചേർത്തറിയുന്നു. ഒരുമിച്ച് അറിയാൻ പറ്റും, ഇത് ആകുന്നു എന്നേ അറിയാൻ പറ്റും. ഇതം വൃത്തി എവിടെ വന്നോ അവിടെ അസ്തിത്വം വരും. ഇത് ഇല്ല എന്നറിയുന്നിടത്തോളം അസ്തിത്വത്തെ അറിയുന്നു. എന്താണ് ഇത് ഇല്ല എന്ന് പറയാൻ നമ്മൾ എന്ത് പറയുന്നു? ഇല്ലായ്മയെ അറിയണം, ഇല്ലായ്മയുടെ അസ്തിത്വത്തെ അംഗീകരിക്കുകയാണ്. എന്ത് പ്രാപഞ്ചികമായ എന്ത് അനുഭവത്തിന് വിഷയമായാലും അറിവും അസ്തിത്വവും ചേർന്നേ നിൽക്കും. അറിവും അസ്തിത്വം ഇങ്ങനെ ചേർന്നിരിക്കുന്ന എന്തുകൊണ്ട്? അറിവും അസ്തിത്വം ഒന്ന് തന്നെ. അതുകൊണ്ട് അറിവിൽ അസ്തിത്വം ഇരിക്കുന്നു എന്നോ അസ്തിത്വത്തിൽ അറിവിരിക്കുന്നു എന്നോ പറയാൻ പറ്റില്ല. ഇത് എന്താണ്? അറിവും അസ്തിത്വവുമായിരിക്കുന്നു, രണ്ടും ചേർന്നിരിക്കുന്നു. അനുഭവം അങ്ങനെയാണ്. ഇതുപോലെയാണ് മൂന്നാമതൊന്നുകൂടെ ഉള്ളത് ആനന്ദം എന്നാണ്. അല്ലെങ്കിൽ മൂന്നൊന്നാണെന്നാണല്ലോ പറയുന്നത്. അറിവിന്റെയും അസ്തിത്വത്തിന്റെയും കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അറിവുണ്ട്, അറിവും അസ്തിത്വം അവിടെ ഉണ്ട്. പക്ഷെ ആനന്ദം നമുക്കതുപോലെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഈ അറിവും അസ്തിത്വവും എപ്പോഴും നമ്മുടെ അനുഭവത്തിലുണ്ട്. അനുഭവത്തിലുണ്ടെന്ന് പറയുന്ന ഭാഷ കൊണ്ട് അങ്ങനെ പറയുന്നതാണ്. കാരണം അത് ഭാഷാപരമായ പ്രയോഗങ്ങളൊന്നും ശരിയല്ല. അറിവ് അനുഭവത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അറിവ് തന്നെ അനുഭവിക്കുന്ന അറിവ് ഇവിടെ അനുഭവത്തിലുള്ളത്. പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഭാഷയുടെ ഒരു പോരായ്മയാണ് അത്. അറിവിനെ അറിയുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് അറിവ് തന്നെയാണ് അറിയുന്നത്. അറിവ് അറിയുക എന്ന് രണ്ടെണ്ണമില്ല, അറിവ് തന്നെ അറിയുന്നു. അറിവ് അസ്തിത്വം രണ്ടില്ല എന്നാലും അറിവ് കൊണ്ടെന്ന് പറയും. അറിവ് അനുഭവം രണ്ടല്ലെങ്കിലും നമ്മൾക്ക് പറയേണ്ടി വരും അറിവിന്റെ അനുഭവമുണ്ട്. നമുക്കങ്ങനെ പറയാൻ പറ്റും. അത് ഭാഷാപരമായി വരുന്ന പാരഡോക്സ് എന്ന് പറയും. ഭാഷയിൽ അങ്ങനെ പല ഭാഷാപ്രയോഗത്തിൽ അങ്ങനെ ചില പാരഡോക്സുകളുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ഭാഷയുടെ ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ വരുന്ന ഒരു പോരായ്മയാണ്. അത് ആ ഭാഷയിലെ എല്ലാ പോരായ്മയും പരിഹരിക്കുന്നത് ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല. ഭാഷയുടെ ഒരു പ്രോബ്ലമാണ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. എന്താണ് അറിവിന്റെ അനുഭവമുണ്ട്. ഈ അറിവിന്റെ അനുഭവത്തിൽ അറിവുണ്ട്, ഉണ്മ സത്യമുണ്ട്, ആനന്ദമുണ്ടെന്ന്. പക്ഷെ എപ്പോഴൊക്കെ നമുക്ക് അറിവുണ്ടാകുന്നു അപ്പോഴൊന്നും നമുക്ക് ആനന്ദമില്ല. അത് നമ്മുടെ അനുഭവമാണ്. കാരണം ചിലപ്പോ അറിവുണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖമാണ്. ഇവിടെ അറിവും അസ്തിത്വം ഉണ്ടാകും, പക്ഷെ ദുഃഖമാണ്. ദുഃഖം മാത്രമല്ല, പല പല ആനന്ദം ഇല്ലാത്ത പല പല വികാരങ്ങളുണ്ടാകും. ഭയമുണ്ടാകും, നിരാശയുണ്ടാകും, ഉത്കണ്ഠയുണ്ടാകും, ലജ്ജയുണ്ടാവും, ക്രോധമുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ആനന്ദമില്ല. പക്ഷെ അറിവും ആനന്ദവും ഒന്നെന്നാ പറയുന്നത്. അപ്പൊ അറിവ് എങ്ങനെയാണോ അസ്തിത്വത്തോട് ചേർന്ന് നമുക്ക് അനുഭവമാകുന്നു, അതുപോലെ ആനന്ദവും അനുഭവമാകേണ്ടതാണ്. പക്ഷെ അത് അനുഭവത്തില്ല. അനുഭവമാവാതെ നമുക്കങ്ങനെ പറയാൻ പറ്റും അറിവും ആനന്ദവും അസ്തിത്വവും ഒന്ന് തന്നെ എന്നങ്ങനെ പറയാൻ പറ്റും. പിന്നെ അദ്വൈതികൾ പറയുന്നത് ഈ അറിവും അസ്തിത്വവും നമുക്ക് അനുഭവപ്പെടുന്നത്. ശുദ്ധമായ അന്ധക്കരണ വൃത്തിയിലൂടെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അന്ധക്കരണത്തിലൂടെ, അന്ധക്കരണ വൃത്തി എന്ന് വെച്ചാൽ അന്ധക്കരണ പരിണാമങ്ങളിലൂടെയാണ്. അന്ധക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതി പറയുന്നതനുസരിച്ച് എന്താണ്, സൂക്ഷ്മ തന്മാത്രകളുടെ സംഘാതമാണ്. അത് പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂത സൂക്ഷ്മ പഞ്ചഭൂത സംഘാതമാണ് അന്ധക്കരണം. പക്ഷെ അതങ്ങനെ കേവലം അന്ധക്കരണമായി ഇരിക്കത്തില്ല, അതെപ്പോഴും സത്തും ചിത്തും ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. സത്തും ചിത്തുമായിട്ടാണ് നിലനിൽക്കുന്നത്, സത്തും ചിത്തുമായിട്ട് അനുഭവപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞാലും ഭാഷയിൽ പോരായ്മയുണ്ട്. ചിത്തായി നിലനിൽക്കുന്നു, സത്തായി നിലനിൽക്കുന്നു. സത്തായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പുനരുക്തിയാണ്, സത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നെ സത്തായി നിലനിൽക്കുകയാണ്, പക്ഷെ ഭാഷ അങ്ങനെ പറയാം, സത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നെ സത്തായി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് എന്താണ്, സത്തിനോട് പിന്നെ ഒരു ക്രിയ നിലനിൽക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? സത്ത് നിലനിൽക്കണം, പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അറിവിനെ അറിയുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, അറിവിനോട് ഒരു അറിയുന്നു എന്ന് ക്രിയ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അറിയുക എന്ന് പറയുന്ന അറിവ് തന്നെയാണ്. എന്നാലും നമ്മൾ അങ്ങനെയൊക്കെ ഭാഷയിൽ പ്രയോഗിക്കും, നമുക്ക് ഭാഷയിൽ പോരാ. അപ്പോ ഇത് രണ്ടും സത്തും ചിത്തും ഇങ്ങനെ നമുക്ക് നമ്മുടെ അനുഭവമായി നിൽക്കുന്നത് ശുദ്ധമായ അന്ധക്കരണത്തിലൂടെയാണ്. ശുദ്ധമായ അന്ധക്കരണത്തിലൂടെയാണ് അത് നിൽക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ അനുഭവത്തിൽ നിൽക്കുന്നു. നമ്മൾ അറിയുന്നു എന്ന് പറയുന്നു, നിലനിൽക്കുന്നു എന്ന് പറയുന്നു, ഇത് രണ്ടും ശുദ്ധമായ അന്ധക്കരണത്തിന്റെ സഹായത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അതിനാണ് സാറിന് ഉദാഹരണം പറയുന്നത്, ഒരു ശുദ്ധമായ കണ്ണാടിയുടെ സഹായത്തോടുകൂടി ആകാശത്തേക്കുന്ന സൂര്യൻ നമ്മൾ കണ്ണാടി കാണും. സൂര്യൻ കണ്ണാടിയിലല്ല ആകാശത്താണ്, പക്ഷെ ശുദ്ധമായ കണ്ണാടിയുടെ സഹായത്തോടുകൂടി ആകാശത്തിലെ സൂര്യനെ കണ്ണാടി കാണും. അതുപോലെ ശുദ്ധമായ അന്ധകരണത്തിന്റെ സഹായത്തോടുകൂടി നിരുപാധികമായിരിക്കുന്ന സത്തും ചിത്തും ആനന്ദവും നമ്മൾ അനുഭവിക്കുന്നു. ശരിക്കും ആ സത്തും ചിത്തും ആനന്ദവും എന്ന് പറയുന്നത് നിരുപാധികമാണ്. പക്ഷെ നമ്മുടെ അന്ധക്കരണം എന്ന് പറയുന്നതിന് വരെ മനസ്സെന്നോ ബുദ്ധിയെന്നോ ചിത്തമെന്നോ എന്തു പറഞ്ഞാലും അർത്ഥം ഒന്നുതന്നെ. അത് നമ്മുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിന് അന്ധക്കരണം എന്ന് പറയും. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണ് നമുക്കൊരു അനുഭവം, അതിലാണ് നമുക്ക് അതിന് അന്ധക്കരണം എന്ന് പറയും. അദ്വൈതി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? മനസ്സിലാക്കാൻ കുറച്ച് ആവർത്തിച്ച് കേൾക്കേണ്ടി വരും, ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ശുദ്ധമായ അന്ധകരണത്തിലൂടെ നമ്മൾ അറിയുന്നു, നിലനിൽക്കുന്നു എന്നറിയുമ്പോഴും നമുക്ക് ആനന്ദമില്ല. ചിലപ്പോൾ അവിടെ ദുഃഖമായിരിക്കും, ആനന്ദം എന്തുകൊണ്ട് വരുന്നില്ല? അത് പറയുന്ന ആ നിരുപാധികമായ ആ സച്ചിദാനന്ദത്തിൽ നിന്നും ആനന്ദം കൂടി നമുക്ക് വരണമെങ്കിൽ അറിയുന്നു, നിലനിൽക്കുന്നു, ആനന്ദിക്കുന്നു എന്നൂടെ പറയും. അങ്ങനെ പറയണമെങ്കിൽ ഈ അന്ധകരണം ശുദ്ധമായ പോലെ സാത്വികവും കൂടെ ആവും. അടിസ്ഥാനപരമായ ഒരു അന്ധകരണത്തിന്റെ സവിശേഷത സാത്വികത സാത്വികമാവും. ശുദ്ധവും സാത്വികവും തമ്മിൽ വ്യത്യാസം എന്താണ്? ശുദ്ധം എന്ന് പറഞ്ഞാൽ അവിടെ രാഗം ദ്വേഷം ഇതൊന്നും ഇല്ലാതിരിക്കുക. അന്ധകരണത്തിൽ രാഗവും ദ്വേഷവും ഇല്ലെങ്കിൽ ശുദ്ധം. അപ്പൊ സത്വം എന്ന് പറയുന്ന ഗുണം അധികരിക്കണം അവിടെ അന്ധകരണത്തിൽ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആനന്ദിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ ശുദ്ധമായ കണ്ണാടിക്ക് സൂര്യനെ കൂടുതൽ വ്യക്തമായി പ്രകാശിപ്പിക്കാൻ പറ്റും. ആൾക്കുണ്ടെങ്കിലും ഒരു പ്രതിബിംബമായി കാണിക്കും, പക്ഷെ വ്യക്തമല്ല. സച്ചിദാനന്ദമായിരിക്കുന്ന ആ ബ്രഹ്മത്തിന് ആനന്ദരൂപത്തിൽ പ്രതിഫലിപ്പിക്കണമെങ്കിൽ സത്വം എന്ന് പറയുന്ന ഗുണം അന്ധകരണത്തിൽ അധികരിച്ചിരിക്കണം. എപ്പോ അത് അധികരിക്കുന്നു? സത്വം എപ്പോഴാണോ കൂടുന്നത്, വർദ്ധിക്കുന്നത്, അപ്പൊ നമുക്ക് ആനന്ദ അനുഭവം ഉണ്ട് എന്ന് വെച്ചാൽ ആനന്ദം ചിത്ത് സത്ത് മൂന്നുമുണ്ട്. സത്വം വർദ്ധിക്കണം. അതേപോലെ അന്ധകരണം ശുദ്ധമായ പോലെ ശുദ്ധമാക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തു ശുദ്ധമാകുമെന്ന് വെച്ചാൽ മുറി. പഴയകാലത്തും തറയൊക്കെ എന്ത് ചെയ്യും? അടിച്ച് വൃത്തിയാക്കിയിടും, ചവറൊക്കെ മാറ്റിയിട്ട് ശുദ്ധമാകും. ശുദ്ധമാക്കിയിടും. ഇന്നും അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? അത് കൂടുതൽ ഭംഗിയുള്ളതാകാൻ വേണ്ടി അതിന് പെയിന്റ് അടിക്കും. പെയിന്റ് അടിച്ച് നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ളതാക്കി വെക്കും. അതുപോലെ ശുദ്ധമാക്കിയാൽ പോലെ അതിൽ സത്വഗുണം വർദ്ധിക്കണം. വർദ്ധിക്കുമ്പോൾ ഉള്ളിൽ ആനന്ദം അനുഭവിക്കും. യോഗികളൊക്കെ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യോഗികളൊക്കെ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് മനസ്സിനെ ശുദ്ധമാക്കി സൂക്ഷ്മമാക്കി അപ്പോ അത് ആത്മരൂപത്തിലാകുന്നു മനസ്സ്. അപ്പോ അവിടെ സത്വഗുണം വർദ്ധിക്കുന്നു. കാരണം സത്വം അടിസ്ഥാനമാണ്. സത്വന്റെ ഇഷ്ടത്തമസ് മൂന്ന് ഗുണങ്ങളുമാണ് ചിത്തത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. അപ്പൊ അത് ശുദ്ധമാകുമ്പോൾ സത്വഗുണം വർദ്ധിച്ചു വരും. സത്വഗുണം വർദ്ധിച്ചു വരുമ്പോൾ ആനന്ദം അനുഭവിക്കും. അതാണ് സമാധിയിൽ ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. സമാധിയിൽ ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറയുന്നതിന് യോഗികൾ കൊടുക്കുന്ന വിശദീകരണം അതാണ്. സാധാരണക്കാർക്ക് ഇല്ലാത്ത ആനന്ദം എന്താ? യോഗിക്ക് അനുഭവിക്കാൻ പറ്റുന്ന യോഗിയുടെ അന്ധകരണം ചിത്തവൃത്തി മനസ്സ് ആ ബുദ്ധി ചിത്തം അതെന്ത് ചെയ്തു? അങ്ങേറ്റം സത്വം അവിടെ വർദ്ധിച്ച് കൂടി കൂടിക്കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുന്നു? അവിടെ ആനന്ദം അനുഭവിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആനന്ദമൊന്നുമില്ല. വല്ലപ്പോഴും ചെറിയ ആനന്ദമുണ്ട്, എപ്പോഴും ഇല്ല. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിൽ എപ്പോഴും വർദ്ധിച്ചിരിക്കുന്ന രജസ്സും തമസുമാണ്. ഇത് ആനന്ദത്തിന് പ്രതിബന്ധകമാണ്, ആനന്ദത്തെ തടയുന്നതാണ്. സത്വത്തിന്റെ വൃത്തിയെ ഇത് തടഞ്ഞു കളയും. അപ്പൊ സത്വം വർദ്ധിക്കത്തില്ല, രജസ്സും തമസും കൂടിയിരിക്കും, ആനന്ദം അനുഭവിക്കാൻ പറ്റും. എപ്പോഴാണോ നമ്മുടെ മനസ്സ് തന്നെ വളരെ ശാന്തമായി സമാധാനമായി സ്വസ്ഥമായൊക്കെ ഇരിക്കുന്നത്, അപ്പോ സത്വം അവിടെ കൂടുന്നു, നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നു, സന്തോഷം വെച്ചാൽ സന്തോഷം. അപ്പോ ഇത് സത്തും ചിത്തും ആനന്ദവും ഒന്നാണെങ്കിലും നമുക്ക് സാധാരണ സർവസാധാരണമായി ചിത്തും സത്തും മാത്രമേ നമ്മുടെ അനുഭവത്തിലുള്ളൂ. ആനന്ദമില്ലാതെ അതിന് സത്വഗുണം എന്ന് പറയുന്ന ഒരു ഉപാധിയുടെ എന്നാണ്. ആനന്ദം എന്ന് പറയുന്നതും സത്തെന്ന് പറയുന്നതും ചിത്തെന്ന് പറയുന്നതും ഇത് മൂന്ന്, സത്ത് ചിത്ത് ആനന്ദം ഇത് മൂന്നും ഒന്ന് തന്നെ. ഇതാണ് അദ്വൈതത്തിന്റെ സിദ്ധാന്തം. ഒരു ഇത് പല സ്ഥലത്തും പറയുന്നത്. ഈ ആനന്ദക്കടൽ പൊങ്ങിത്താനായി പായുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇവിടെ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു. അഖണ്ഡമാഞ്ചിത് ഘനം ഇത് മോന ഘനാമൃതാബ്ദിയാകും എന്നൊക്കെ പറയുന്ന ആനന്ദത്തെ കുറിച്ച് പറയാം. അവിടേക്ക് എന്താണ്? സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു. അപ്പൊ അതൊക്കെ സമാധി എന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ച് പറയാം. സമാധിയിൽ മാത്രമേ സത്വഗുണത്തിന് വൃദ്ധി പ്രാപിക്കത്തുള്ളൂ, അത്രയും വലിയ ആനന്ദത്തിനുള്ള വൃദ്ധി ഉണ്ടാവും. അങ്ങനെ ഒരു സത്വഗുണത്തിന്റെ വൃദ്ധിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ആനന്ദം അതൊക്കെ അനുഭവിക്കാൻ പറ്റും. ഇവിടെ പറയുന്ന തരത്തിലുള്ള ആനന്ദം അനുഭവിക്കാൻ പറ്റത്തില്ല. ആ സത്വഗുണത്തിന്റെ വൃദ്ധി എന്ന് പറയുന്നത് സമാധിയിൽ മാത്രമേ സംഭവിക്കൂ. സമാധി ഇല്ലാത്ത മനസ്സിലത് സംഭവിക്കില്ല എന്നൊക്കെയാണ് അദ്വൈതികൾ ഇതിനെ വിശദീകരിക്കുന്നത്. പിന്നെ ബ്രഹ്മം ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ ഇത് മൂന്നും ഒന്നായിരിക്കുന്ന അവസ്ഥയാണ്. അതായത് സത്ത് ചിത്ത് ആനന്ദം മൂന്നും ഒന്നായിരിക്കുന്ന അവസ്ഥയാണ്. ആ ഒന്നായിരിക്കുമ്പോൾ അത് നിരുപാധികമാണ്. നിരുപാധികമായതുകൊണ്ട് തന്നെ അതിന് നമുക്ക് സത്തായിട്ടോ ചിത്തായിട്ടോ ആനന്ദമായിട്ടോ ഒന്നും അറിയാൻ പറ്റില്ല. അങ്ങനെയും നോക്കറിയാൻ പറ്റില്ല. നമ്മളിതിനെ അറിയുന്നെങ്കിൽ ആനന്ദമായി അറിഞ്ഞാലും സത്തായി അറിഞ്ഞാലും ചിത്തായി അറിഞ്ഞാലും അന്ധകരണമാകുന്ന ഉപാധിയിലൂടെ മാത്രമേ അറിയാൻ പറ്റൂ, അല്ലെങ്കിൽ ഇതിനെ അറിയാൻ പറ്റില്ല. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇത് നിരുപാധികമായിരിക്കും. അവിടെ പറഞ്ഞ ജ്ഞാനം നിരുപാധികമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജ്ഞാനം നിരുപാധികമായിരിക്കുന്നു, സത്ത നിരുപാധികമായിരിക്കുന്നു, ആനന്ദവും നിരുപാധികമായിരിക്കുന്നു. നിരുപാധികമായിരിക്കുമ്പോൾ അവിടെ ഈ മൂന്നും ഒന്നാണ്. അത് ആനന്ദമായിരിക്കുമോ ജ്ഞാനമായിരിക്കുമോ സത്തായിരിക്കുമോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, അവിടെ ഒന്നേ ഉള്ളൂ. അതിനെ നമുക്കറിയാൻ പറ്റില്ല. ജ്ഞാനമായിട്ടും അറിയാൻ പറ്റില്ല, സത്തയായിട്ടും അറിയാൻ പറ്റില്ല, ആനന്ദമായിട്ടും അറിയാൻ പറ്റില്ല. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അങ്ങനെ അറിയാൻ പറ്റില്ല. അന്ധകരണത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, മനസ്സിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളിത് മൂന്നായിട്ട് അറിയുന്നു. സത്തായിട്ടും അറിയുന്നു, ചിത്തായിട്ടും അറിയുന്നു, ആനന്ദമായിട്ടും അറിയുന്നു. സത്തും ചിത്തും എപ്പോഴും ഒരുമിച്ച് അറിയാൻ പറ്റും, ആനന്ദം അങ്ങനെയല്ല. ആനന്ദത്തെ കൂടാതെയും സത്തും ചിത്തും അറിയാം. ആനന്ദത്തോട് ചേർന്നും സത്തും ചിത്തും അറിയാം. ഞാൻ ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആനന്ദം സത്ത് ചിത്ത് മൂന്നും ഉണ്ടവിടെ, മൂന്നും അവിടെ അനുഭവത്തിലുണ്ട്. ഇങ്ങനെ ഒരു അനുഭവത്തിൽ വ്യത്യാസം വരാൻ കാരണം അന്ധകരണത്തിന്റെ ഗുണഭേദമാണ്. സത്വന്റെ രസ തമസം എന്ന് പറയുന്ന ഗുണങ്ങളിലുള്ള വ്യത്യാസമുണ്ട്. ഇതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അദ്വൈതികളെ സംബന്ധിച്ച്. ശ്രമത്തിൽ കേട്ടില്ല. അങ്ങനെ മനസ്സിലായത്, കേട്ട് മനസ്സിലായത്. ഓ അങ്ങനെ. സുഷുപ്തിയുടെ സുഖം എന്ന് പറയുന്നത് എന്താണ്? അദ്വൈതികൾ പറയുന്നതനുസരിച്ച്, ശങ്കരാചാര്യർ പറയുന്നതനുസരിച്ചാണ്, അദ്വൈതങ്ങൾക്ക് പല വ്യാഖ്യാനങ്ങളാണ്. അത് ശങ്കരാചാര്യർ പറയുന്നതനുസരിച്ചാണെങ്കിൽ സുഷുപ്തിയിൽ കേവലമായ ഈ പറയുന്ന നിരുപാധികമായ ഈ സച്ചിദാനന്ദ രൂപത്തിലുള്ള ഈ ആത്മാവ് കേവല സത്തായി നിൽക്കുന്നു. അവിടെ സദ്രൂപത്തിൽ നിൽക്കുന്നു. അവിടെ അന്ധകരണ വൃത്തിയില്ല, രണ്ടാമതൊന്നും തന്നെ ഇല്ല. ഇപ്പൊ രണ്ടാമത് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത് സുഷുപ്തിയിൽ സുഖമെന്ന് പറയുന്നത്. ശങ്കരായിട്ട് അഭിപ്രായം രണ്ടാമതൊന്നും തന്നെ അവിടെ ഇല്ല. ഇപ്പൊ രണ്ടാമതൊന്നും ഇല്ലെങ്കിൽ അത് സുഖമാണ്. ഇവിടെ ആത്മാവ് ഏകമായിരിക്കും, മറ്റൊന്നുമില്ല. ഇല്ലാത്തതുകൊണ്ടാണ് അസുഖം എന്നാ പറയാൻ കാരണം. കാരണം സുഖം നമ്മൾ പറയുന്നു ഉണർന്നതിന് ശേഷമാണ്. ഉണർന്നു വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോകുമ്പോൾ, അവിടെ പലതുമുണ്ട്, ദ്വന്ദ്വങ്ങളുണ്ട്, അനുകൂലവും പ്രതികൂലവും പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവിടെ സുഖമുണ്ട് ദുഃഖമുണ്ടല്ല, മിശ്രമായിട്ട്. അപ്പൊ സുഖവും ദുഃഖവും എല്ലാം അനുഭവിക്കാതെ ജാഗ്രതയിലോ സ്വപ്നത്തിലോ നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അപ്പോ ജാഗ്രത സ്വപ്നത്തിനും സുഖദുഃഖങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സ്ഥാനം, അതാണ് സുഖം എന്ന് പറയുന്നത്. ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് സുഖം. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒന്നും മിണ്ടാതിരിക്കാമോ, അതാണ് എനിക്ക് ഇപ്പൊ സുഖം. എന്നിട്ട് മിണ്ടാതിരുന്ന ഒന്നും കേൾക്കാതിരിക്കാം, കേൾക്കാതിരുന്നാൽ എന്തൊരു മനസ്സ് സുഖമായിട്ടിരിക്കും. അപ്പോ ദ്വൈതത്തെ നിഷേധിക്കുന്നതാണ് ഒരു സുഖം. ദ്വൈത നിഷേധത്തിൽ സംഭവിക്കുന്ന സുഖത്തെയാണ് സുഷുപ്തിയുടെ സുഖം. ദ്വൈതം എന്ന് പറയുന്നത് ജാഗ്രത സുഖം. ഇതാണ് ശങ്കരാചാര്യർ പറയുന്നത്. ഇനി ശങ്കരാചാര്യർക്ക് ശേഷം വന്ന പല അദ്വൈതികളും ഉണ്ട്, മനസ്സുമനുസരിച്ചുകയാണ് പോലെ പല. അവരിൽ പറയുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, അവിടെ ചിലർ പറയുന്നത് ആ സുഷുപ്തിയിൽ കേവലം ആത്മാവ് മാത്രമാണ്, അവിടെ അവിദ്യാവൃത്തി ഉണ്ടെന്ന് പറയുന്നത്. അവിദ്യ അവിടെ ആ വിദ്യാവൃത്തിയിൽ ആത്മാവ് സുഖസ്വരൂപമാണല്ലോ, ആത്മപ്രതീമിപ്പോ അവിടെ പതിയുന്നു, അതാണ് സുഖം. ഒരു കൂട്ടർ വേറെ കൂട്ടർ പറയുന്നതാണ് അല്ല വിദ്യാവൃത്തി അല്ല, അന്ധക്കരണവൃത്തിയാണ്. അന്ധക്കരണവൃത്തി അവിടെ ഉണ്ട്. അത് സുഖം. മറ്റ ഇനി വേറെ കൂട്ടർ പറയുന്നത് അന്ധക്കരണം സംസ്കാര രൂപത്തിൽ അവിടെ സ്ഥിതി ചെയ്യുന്നു. അന്ധക്കരണം ആ സംസ്കാര രൂപത്തിലിരിക്കുന്ന അന്ധക്കരണത്തിൽ ആത്മപ്രതിബിംബമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഉണർന്നു വരുമ്പോൾ സുഖത്തെ സ്മരിക്കാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെ പല പല അദ്വൈതികളിൽ തന്നെ പലർക്കും പല ഉണ്ടാണ്. അപ്പോ സുഷുപ്തിയിൽ രണ്ടാമതൊന്നില്ല എന്ന് പറയുന്ന പക്ഷം കൊണ്ട് സുഷുപ്തിയിൽ ആത്മാവിന് കൂടാതെ അവിദ്യ അല്ലെങ്കിൽ അന്ധക്കരണവൃത്തി അല്ലെങ്കിൽ സംസ്കാരം ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്ന പക്ഷം രണ്ടു പക്ഷങ്ങളും അദ്വൈതികളുടെ ഇടയ്ക്കുണ്ട്. കാരണം ഉണർന്നതിന് ശേഷം സുഖമായി ഉറങ്ങി എന്ന് പറയുന്നുണ്ട്. അതിന് വ്യാഖ്യാനമാണ് വിശദീകരിക്കുന്നത്. അങ്ങനെയൊക്കെ പറയും. ന്യൂറോ സയൻസ് പറയുന്ന എന്താണ്? സുഷുപ്തി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. ബ്രെയിനിന്റെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും മെമ്മറി കൺസോളിഡേഷൻ, നമ്മുടെ മെമ്മറിയെ രൂപപ്പെടുത്തുക, ഇങ്ങനെയുള്ള ഒരുപാട് കഠിനമായ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക, അതാണ് സുഹൃത്തി. സുഹൃത്തി ഇല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടു. അതാണ് മാനസികമായി പ്രശ്നമുള്ളവർ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉറങ്ങാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഓർമ്മ പൂർണ്ണമായി നഷ്ടപ്പെട്ടു, പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചു. കാരണം ബ്രെയിനിന് അവിടെ മെമ്മറി കൺസോളിഡേഷൻ നടക്കുന്നില്ല. നമ്മുടെ മെമ്മറി അടുക്കും ചിട്ടയോടെ അവിടെ അടുക്കി വെക്കുകയും പിന്നീട് ഉപയോഗിക്കത്തക്ക രീതിയിലൊന്നും അതാത് സ്ഥാനങ്ങളിൽ വയ്ക്കുന്നു. അപ്പോൾ സുഷുപ്തി എന്ന് പറയുന്നത് ബ്രെയിനിന്റെ അതിലത്ത് നോക്കിയാൽ വളരെ സജീവമായ ഒരു അവസ്ഥയാണ് എന്നാണ് അതിന്. ഈ അദ്വൈതം പറയുന്നതായിട്ടാണ് യാതൊരു ബന്ധവും, അദ്വൈതി പഴയ അദ്വൈതികളും പറയുന്നതായിട്ട് അവന് ബന്ധമൊന്നുമില്ല. റാപ്പിഡ് ഐ മൂവ്മെന്റ്, അറിയും എന്ന് പറയുന്ന ഒരു സുഷുപ്തി, നോൺ അറിയും, രണ്ടു തരത്തിലാണ് പ്രധാനമായിട്ട് ഉറക്കം വരുന്നത്. അപ്പോ അറിയുമ്പിൽ നമുക്ക് സ്വപ്നമുണ്ടാകും, നമ്മൾ കാണുന്നു. ഇങ്ങനെയൊക്കെ ന്യൂറോ സയൻസിന്റെ വിശദീകരണങ്ങളൊക്കെ വേറെയാണ്. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടാണ് അവർ പറയുന്നത്. അവിടെ അവർ ആത്മാവിനെ കൊണ്ടുവരുന്നത്. അദ്വൈതത്തിൽ പറയുന്നത് ഉറക്കം എന്ന് പറയുന്നത് ആത്മാവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ന്യൂറോ സയൻസിൽ എന്തോന്ന് ആത്മാവ്, അവർക്ക് ആത്മാവൊന്നും വിഷയമില്ല, അവരെല്ലാം ബ്രെയിനുമായി ബന്ധപ്പെടുത്തിയാണ്. അങ്ങനെ സുഹൃത്തിയെ സംബന്ധിച്ച് പല കാഴ്ചപ്പാടുകളും ഉണ്ട്. നമ്മൾ പറയുന്നത് അദ്വൈതികളുടെ കാഴ്ചപ്പാടനുസരിച്ചാണ്. അതുകൊണ്ട് സുഹൃത്തിയെ സംബന്ധിച്ച് അവിടെ എന്താണ് അവിടെ രണ്ടാമതൊന്നും ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ള കാര്യത്തിലൊന്നും തർച്ച ചെയ്യുന്നതിന് അർത്ഥം ഒരു തർക്കത്തിന് കാര്യമൊന്നുമില്ല. കാരണം ഇത് വിഷയം മൊത്തത്തിൽ എന്താണ്, ഇതൊരു ദാർശനിക വിഷയമാണ്. ദാർശനിക വിഷയം എന്ന് പറയുമ്പോൾ അവിടെ പല കാര്യങ്ങളും അഭ്യൂഹങ്ങളാണ്. അത് ആരുടെ അഭ്യൂഹമാണ് ശരി, ആരുടെ അഭ്യൂഹമാണ് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്സർവേഷനിലൂടെ ഒരു തിയറി ഉണ്ടാക്കിയെടുക്കുകയാണ്. ന്യൂറോ സയൻസിലൊക്കെ എന്താണ് MRI സ്കാനിങ് പോലെയുള്ള സ്കാനിങ് ഒക്കെ നടത്തി ഉറക്കത്തിൽ സുഷുപ്തിയെ കുറിച്ച് പഠിച്ച് ഒബ്സർവേഷനിലൂടെയാണ് അവർ തിയറി ഉണ്ടാക്കുന്നത്. സുഷുപ്തിയെ കുറിച്ച് തന്നെ പഠിക്കുന്നതിനുള്ള പ്രത്യേക ടെസ്റ്റുകൾ അങ്ങനെ നടത്തി അങ്ങനെ പഠിച്ചവർ പറയുന്ന തിയറി ആണ്. അത് ഇതും നമ്മൾ ബന്ധിപ്പിക്കാൻ പറ്റത്തില്ല. രണ്ട് രണ്ട് വഴിക്കാണ് നമ്മൾ പറയുന്ന ഈ ദർശനങ്ങളെയും ഈ പറയുന്ന സയൻസിനെയും തമ്മിൽ ഒരു കാരണവശാലും ബന്ധിപ്പിക്കാൻ പറ്റി. ബന്ധിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നത് വെറും പൊട്ടന്മാർ വിവരദോഷികളാണ്. എന്തുകൊണ്ട് ബന്ധിപ്പിക്കാൻ പറ്റില്ല? ഇവിടെ ശരിക്കും ഒബ്സർവേഷനിലൂടെ പഠിച്ചിട്ടാണ് അവർ പറയുന്നത് ഇന്ന ഇന്നൊക്കെ നടക്കുന്നു. ദർശനത്തിൽ പറയുന്ന എങ്ങനെ അങ്ങനെ യുക്തി യുക്തി അഭ്യൂഹങ്ങൾ സിദ്ധാന്തങ്ങൾ അതിലൊക്കെ എന്തുകൊണ്ട് പറയുന്നു? എന്നുവെച്ചാൽ ആധുനികമായ ഒരു സങ്കേതങ്ങൾ ഉപയോഗിക്കാതെയാണ് ഈ ദർശനങ്ങളെല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ടാകുന്നതിനും എത്രയോ കാലം മുമ്പാണ് ഇതൊക്കെ ഉണ്ടായത്. ഇതൊന്നും വെച്ച് പരിശോധിച്ച് നോക്കുന്നതിനുള്ള യാതൊരു സാധ്യതയും എന്തിന്? നമ്മുടെ ദർശനത്തിൽ മാത്രമല്ല പാശ്ചാത്യ ഫിലോസഫിസ് പോലും പഴയ പതിനേഴാം നൂറ്റാണ്ടിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചത് പറഞ്ഞിരുന്ന ഒന്നും ഇന്നത്തെ സയൻസുമായിട്ടൊന്നും ഒത്തൊട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ രണ്ട് വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചിലരുടെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ ചില സ്വാമിമാരുടെ ഒക്കെ ആഗ്രഹമാണ് എന്താണ്, എല്ലാം കൂടെ ഒന്നാക്കണം എന്തിനോ എന്തോ എനിക്ക് സാധിക്കാനാണെന്ന് പറഞ്ഞു. നടക്കുന്ന കാര്യം സൃഷ്ടിയെ കുറിച്ച് ശങ്കരാചാര്യരുടെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ശരിക്കും ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെടുത്തിട്ട് അതിനെ വ്യാഖ്യാനിച്ചിട്ടാ പറയുന്നത്. ആ ഉപനിഷത്ത് വാക്യങ്ങളെ വ്യാഖ്യാനിച്ചിട്ട് അതിന് യുക്തി പ്രയോഗിച്ചാ പറയുന്നത്. ഇന്ന് ന്യൂറോ സയൻസിൽ അങ്ങനെയാണ് അസംബ്ധത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. രണ്ടാണ് ഒന്നാമത്തെ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, സത്വത്തിന്റെ ആധിക്ക് സത്വ ഉദ്രേകം എന്ന് പറയും. സത്വം അങ്ങോട്ട് വർദ്ധിക്കുന്ന സമാധിയിലാണ്. നമ്മുടെ മനസ്സിലും സത്വഗുണം ഒക്കെ വരും ചെറുതായിട്ട്, അതുകൊണ്ടാണ് നമ്മുടെ ആനന്ദം ഉണ്ടായി പോകുന്നത്, ക്ഷണികമായി പോകുന്നത്. യോഗി പറയുടെ യോഗി ക്ലെയിം ചെയ്യുന്ന യോഗിയുടെ സമാധിയിൽ വളരെ അത്യധികമായ സത്വഗുണമുണ്ടെന്നാണ്. യോഗി അങ്ങനെ അവകാശപ്പെടുന്നു, യോഗി അങ്ങനെ അവകാശപ്പെടുന്നു, നമ്മൾ അംഗീകരിക്കും. ശരി, യോഗി സ്വന്തം അനുഭവത്തെ പറയുന്നു, യോഗിക്ക് അങ്ങനെ അനുഭവത്തെ നോക്കങ്ങനെ പറയാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ യോഗിയുടെ അനുഭവത്തെ അംഗീകരിക്കും, നമ്മൾ വിശ്വസിക്കും. അത്രയേ പറ്റും, നമുക്ക് അനുഭവം ഇല്ലെങ്കിൽ നമ്മളത് വിശ്വസിക്കും. അതേ സാധ്യമാകും. പിന്നെ സത്വം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു പദാർത്ഥം ഉണ്ടെന്ന് പറയുന്നത് ആര്? സംഖ്യന്മാര്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകളെല്ലാം പോകുന്നത്. പക്ഷെ അവിടെയും സയൻസ് സത്വം എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സുഖമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, സുഖം ശരിയാണ്, കോപം ശരിയാണ്, മൂഢത ശരിയാണ്, അതൊക്കെ ശരിയാണ്, അതിനു വേണമെങ്കിൽ സത്വം എന്ന് വിളിക്കാം. പക്ഷെ ഇവർ പറയുന്ന പോലെ സത്വം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പദാർത്ഥത്തെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പൊ നിരന്തരം ഇപ്പോ ഏറ്റവും വലിയ പരീക്ഷണം നടക്കുന്ന എവിടെയാണ്? സേൺ, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ, 24 കിലോമീറ്റർ നീളമുള്ള ഒരു പരീക്ഷണശാലയ്ക്കകത്ത് അടിസ്ഥാന കണങ്ങളെ കുറിച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന കണികയൊക്കെ കണ്ടെത്തി. അവിടെയാണ് അതിനാണ് ദൈവഗണം എന്നൊക്കെ ആൾക്കാർ പേര് വിളിച്ചത്. അവിടെ നിന്ന് ഒരു സത്വഗുണം കണ്ടെത്തിയിട്ടില്ല. സത്വം എന്ന് പറയുന്ന ഒരു ഗുണം ഈ പരീക്ഷണശാലയ്ക്കകത്തവർ കണ്ടെത്തിയിട്ടില്ല. അടിസ്ഥാനം സത്വം തന്നെ പറയുന്നത്, അങ്ങനെ ഒരു സാധനത്തെ കണ്ടെത്തി. അപ്പോ ഫിസിക്സില് ഭൗതിക ശാസ്ത്രത്തില് അതൊക്കെ ശരിയാണ്. അത് എന്തുകൊണ്ട്? നമുക്ക് സുഖമുണ്ടല്ലോ, ദുഃഖമുണ്ടല്ലോ, മോഹമുണ്ടല്ലോ, അതൊക്കെ ശരിയാണ്. അപ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് സത്വം രഹസ്യ തമസം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. സാത്വിക ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ ശരിയാണ്, അതെല്ലാം കറക്റ്റാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരത്തിന് നമ്മൾ സത്വം എന്ന് പേരിട്ട് വിളിക്കുകയാണ്. അതൊക്കെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായി എങ്ങനെയാണോ ഭൗതിക കണങ്ങൾ എന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു, അതിന് പകരമായിട്ടോ അതോ അതിനും അടിസ്ഥാനമായിട്ടോ സത്വം എന്ന് പറയുന്ന ഒരു ഗുണത്തെ കണ്ടെത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. രണ്ടും രണ്ട് കാര്യമാണ്. അല്ല, നമ്മളിൽ എന്താണ് നമ്മുടെ സുഖം, നമ്മുടെ സുഖം അനുഭവിക്കുക, അതിന് സത്വം എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് ഒരു ദോഷമില്ല. സുഖത്തിന്റെ പര്യായം ഒന്നേ ഉള്ളൂ. ആ സത്വം ഇല്ലെന്നല്ല പറയുന്നു. പ്രപഞ്ചത്തിന്റെ ഞാൻ പറയുന്ന നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾക്കൊന്നും ഞാനൊരു നിരീശ്വരവാദിയാണ്. മനസ്സിലായോ? തെറ്റിദ്ധരിക്കരുത്. നിരീശ്വരവാദമല്ല ഞാൻ പറയുന്നു. ആധുനിക ഭൗതിക ശാസ്ത്രത്തെ എന്ത് പറയുന്നു, പഴയതെന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ പറയുന്നത് രണ്ടിന്റെയും തന്നെ രണ്ടാണ്. അടിസ്ഥാനപരമായി സത്വം, രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് പദാർത്ഥങ്ങളുണ്ടെന്നാണ് ആര് പറയുന്നത്? സംഖ്യം. അതിനെ പിന്തുടർന്നാണ് ഈ പറയുന്ന സിദ്ധാന്തങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ആധുനിക ഭൗതിക ശാസ്ത്രം, വിശേഷം ഫിസിക്സ് പരീക്ഷണം നടത്തിയിട്ട് ഇതുവരെ അങ്ങനെ അടിസ്ഥാനപരമായി സത്വം എന്ന് പറയുന്ന ഒരു ഗുണത്തെ അവർ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഹിഗ്സ് ബോസോൺ വരെ കണ്ടെത്തിയിട്ട്. എന്നുവെച്ചാൽ അത് മുമ്പ് തന്നെ അങ്ങനെ ഒരു പദാർത്ഥത്തിന്റെ സാന്നിധ്യത്തെ എന്താണ് പ്രവചിച്ചതാണ്. പിന്നീട് അവർ പരീക്ഷണം നടത്തിയത് കണ്ടെത്തി. എന്നിട്ടുകൂടിയും എത്രയോ രാജ്യങ്ങൾ കൂടി ചേർന്ന്, നേരിട്ടും അല്ലാതെയും കൂടി 10,000-ലധികം ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് ആ പരീക്ഷണം നടത്തും. അങ്ങനെ ഒരു പരീക്ഷണത്തിൽ പോലും സത്വം എന്ന് പറയുന്ന ഒരു ഗുണത്തെ അവർ അങ്ങോട്ടല്ല പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്.